ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത ആറാം അധ്യായം പതിനഞ്ച് ശ്ലോകം പതിനഞ്ച് ഇവിടെ ധ്യാനത്തെ കുറിച്ചാണ് പറയുന്നത്. പതിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവത് ധ്യാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. മച്ചിത്തനായിരിക്കുക, ചിത്തത്തെ ഈശ്വര തത്വത്തിൽ ഉറപ്പിച്ചങ്ങനെ ധ്യാനിക്കണം. പ്രശാന്താത്മാവായി വികൃതഭീയായി ഭയരഹിതനായി ബ്രഹ്മചാരി വ്രതത്തെ സ്ഥിതി ചെയ്യുന്നവനായി മനസ്സിനെ സംയമനം ചെയ്ത് ഭഗവാൻ ഉറപ്പിച്ച് ഇരിക്കുന്ന ധ്യാനം, അതാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം ധ്യാനത്തിനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് പറഞ്ഞു, ഒരുക്കങ്ങളെ കുറിച്ച്. അത് കഴിഞ്ഞ് എന്തിനെ ധ്യാനിക്കണം, എങ്ങനെ ധ്യാനിക്കണം, അക്കാര്യം പറഞ്ഞു. അടുത്തത് അതിന്റെ ഫലത്തെക്കുറിച്ചും പറയുന്നു. യുജ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മത് സംസ്ഥാം അധിഗച്ഛതി. അത് ഇതാനും യോഗഫലം ഉച്ചതി. യോഗഫലത്തെ കുറിച്ച് പറയുകയാണ് ധ്യാനത്തിന്റെ ഫലം. യോഗം ധ്യാനം അതിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നു. യുഞ്ജൻ സമാധാനം കുറുവൻ ഏവം യഥോക്തേന വിധാനേന സദാ ആത്മാനം സർവദാ യോഗി നിയതമാനസഃ നിയതം സംയതം മാനസം മനോയസ്യ സ്വയം നിയതമാനസഃ ശാന്തിം ഉപരതിം നിർവാണപരമ നിർവാണം മോക്ഷ തത് പരമാനിഷ്ഠ യസ്യാഹ ശാന്തേ സ നിർവാണപരമാ താം നിർവാണപരമാ മത് സംസ്ഥാം മതതി അധീനതാം അധിഗച്ഛതി പ്രാപ്നോതി. ഏവം സദാത്മാനം യുഞ്ജൻ യോഗി, ഇവിടെ പറയുന്നതായ ധ്യാനയോഗി ഏവം മുമ്പ് പറഞ്ഞതായ എല്ലാ നിഷ്ഠകളോടും കൂടി. നേരത്തെ പറഞ്ഞല്ലോ, യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസ്യ സ്ഥിത ഏകാഗി യഥചിത്താത്മാ നിരാശീല പരിഗ്രഹ. അപ്പറഞ്ഞതെല്ലാം ഇവിടെ ഏവം എന്ന് പറഞ്ഞിരിക്കുന്നു. ശിശോദേശിയെ പ്രതിഷ്ഠാപ്യ എന്ന് തുടങ്ങി പറഞ്ഞു കാര്യങ്ങളെല്ലാം കൂടി സദാ ആത്മാനം ഇഞ്ചൻ. അങ്ങനെ സദാ ആത്മാനം എന്ന് വെച്ചാൽ മനസ്സ് ഇഞ്ചൻ യോജിപ്പിക്കുന്നവനായി ചേർക്കുന്നവനായി എവിടെ പരമാത്മാവൻ. അപ്പോൾ ജീവൻ ഈ പറഞ്ഞ നിഷ്ഠകളോടുകൂടി തൻ്റെ മനസ്സിനെ ആ പരമാത്മാവിലേക്ക് യോജിപ്പിക്കുന്നു. മനസ്സിനെ യോജിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സ് സ്വയം തന്നെ പിരിഞ്ഞു തന്നിട്ട് ഒന്ന് യോജിപ്പിക്കുന്നവനായി നിൽക്കുന്നവരാണ്. അതും മനസ്സ് തന്നെ, ചിത്തം തന്നെ. ധ്യാനം ചെയ്യുന്നവരാണ് ചിത്തം. ആത്മാവിനെ കുറിച്ച് നമുക്കറിയാം, അത് നിർവികാരിയാണ്, അതിന് വികാരങ്ങളൊന്നുമില്ല. ആത്മാവിന് ധ്യാനിക്കാൻ പറ്റത്തില്ല, ആത്മാവിന് മറ്റൊരു വിഷയമില്ല, ആത്മാവിന് ആത്മാവ് സ്വയം വിഷയമാകത്തില്ല. പിന്നെ ധ്യാനിക്കുന്നത് ചിത്തമാണ്. എന്തുകൊണ്ട്? ചിത്തം ചലിക്കുന്ന സ്വഭാവമുള്ളത്, അപ്പം ചലിക്കുന്നതായതുകൊണ്ട് അതിന് ഏകാഗ്രപ്പെടാനും പറ്റും. ആത്മാവിന് ധ്യാനിക്കാൻ പറ്റത്തില്ല, അത് ചലനമുള്ളതല്ല. അങ്ങനെയുള്ള ചിത്തം എന്ത് ചെയ്യുന്നു? സദാ എപ്പോഴും യുജ്ജൻ പരമാത്മാവിലേക്ക് യോജിപ്പിക്കുന്നു. ധ്യാനിക്കുന്നവൻ ചിത്തമാണെങ്കിൽ ഇവിടുത്തെ പരമാത്മാവോ? അതും ചിത്തമാണ്. അതങ്ങനെയാണ്, പരമാത്മാവ് ചിത്തമാകുന്നു. കാരണം പരമാത്മാവിനെ കുറിച്ചുള്ള ഭാവനയാണ്, ഈശ്വരനെ കുറിച്ചുള്ള ഭാവന. ചിത്തം സൃഷ്ടിക്കുന്ന ഈശ്വരൻ, അതിനെയാണ് ധ്യാനിക്കുന്നത്. എന്തുകൊണ്ട് പരമാർത്ഥത്തിലുള്ള ഈശ്വരനെ ധ്യാനിച്ചുകൂടാ? കാരണം അത് വാക്ക് മന പ്രാപ്യമല്ല, വാക്കിനും മനസ്സിനും പ്രാപ്യമല്ലാത്ത എന്നാണ് നമ്മൾ പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ ഈശ്വരനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല. ഈശ്വരനെ എങ്ങനെയാണോ മനസ്സ് കൽപ്പിക്കുന്നത്, ഭാവനയിലൂടെ മനസ്സ് എങ്ങനെയാണോ കണ്ടെത്തുന്നത്, അങ്ങനെ കണ്ടെത്തുന്ന ആ ഈശ്വരനെ മനസ്സ് തന്നെ സൃഷ്ടിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനെ മനസ്സ് ധ്യാനിക്കുന്നു. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് പൂർണമായും മനസ്സിന്റെ ഒരു പ്രക്രിയയാണ്. ആത്മാവിനതിന് യാതൊരു പങ്കുമില്ല. ഇതിനെ തന്നെ വ്യാസൻ, ഇവിടെ വ്യാസൻ തന്നെയാണ് പറയും വേറെ ഭാഷയിൽ, ഗ്രാഹ്യ സമാപത്തി, ഗ്രഹീത്ര സമാപത്തി, ഗ്രഹണ സമാപത്തി എന്നൊക്കെ പറയും യോഗത്തിന്റെ ഭാഷയിൽ. എന്നുവെച്ചാൽ അവിടെയെല്ലാം ഗ്രാഹ്യമായി, ഗ്രഹണമായി, ഗ്രഹീതാവായി എല്ലാം നിൽക്കുന്ന മനസ്സാണ്, ചിത്തമാണ്. ആ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കുന്നതോ? അതും ഭാവനയിലൂടെ ചിത്തം സൃഷ്ടിക്കുന്ന ഈശ്വരനാണ്. മനസ്സ് സമാധിസ്ഥനാകുന്നു. പരമാർത്ഥത്തിലുള്ള ഈശ്വരനല്ല. അതിനെ കുറിച്ച് പറയുന്ന എന്താണ്? യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസ്സാസഹ. അപ്പം ചിത്തത്തിന്റെ ഈശ്വരനായതുകൊണ്ടാണ് ഈശ്വരന് പല രൂപങ്ങൾ വരുന്നത്, ഈശ്വരന് പല രൂപത്തിൽ മനുഷ്യൻ ധ്യാനിക്കുന്നത്. നമ്മൾ പറയുന്നത് സഗുണം നിർഗുണം. സഗുണം എങ്ങനെയാണോ മനസ്സിന്റെ ഭാവനയായിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് നിർഗുണം, മനസ്സിന്റെ ഒരു ഭാവനയാണ്. പക്ഷെ ധ്യാനിക്കുന്നവന് സ്വന്തം മനസ്സ് സൃഷ്ടിക്കുന്ന ഇത്തരം ഭാവനകളെ അവലംബിക്കാതെ ധ്യാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യോഗശാസ്ത്രത്തിൽ എന്താണ്? സാലംബം ചിത്തം. ചിത്തം ധ്യാനിക്കുമ്പോൾ സാലംബമായിരുന്നു, എന്നുവെച്ചാൽ ഒരു ആലംബത്തോടുകൂടിയിരിക്കുന്നു, ഒരാശ്രയത്തോടുകൂടിയിരിക്കുന്നു. ചിത്രം നിരാശ്രയമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ധ്യാനമില്ല. ധ്യാനം എന്ന് പറയുന്നത് ഒരു സാധനയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ആലംബത്തെ ആവശ്യമായി വരും. അപ്പോൾ ധ്യാനം അവസാനിച്ചാൽ പിന്നെ അവിടെ ചിത്തത്തിൻ്റെ ആലംബവിൻ്റെ ചിത്തമുണ്ട്. പക്ഷെ ധ്യാനിക്കുന്ന വേളയിൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും കൽപ്പനകൾ സ്വീകരിക്കേണ്ടി വരും. ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് അലൗകികമായ ഒരു വിഷയം എന്നുള്ള ഭാവന മനസ്സിലുണ്ട്. മനുഷ്യന്റെ മനസ്സിൽ അതൊരു അലൗകികമായ വിഷയമാണ്, ലൗകികമല്ല. അപ്പോ അലൗകികതയെ കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരനെ കുറിച്ച് അത്തരം ഭാവനകൾ വരുന്നത്. അതെന്തായാലും മനുഷ്യ സാധാരണമായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം മനുഷ്യന് രണ്ട് കൈയുണ്ട്, നമ്മൾ ഈശ്വരന് നാല് കൈ സങ്കല്പിക്കുന്നു. എന്നുവെച്ചാൽ മനുഷ്യന്റെ തലത്തിൽ നിന്നും അതിനെ ഉയർന്നതാക്കാൻ വേണ്ടി. അതുപോലെ ഓരോ കാര്യങ്ങളും മനുഷ്യന് അസാധ്യമായതെല്ലാം കൽപ്പിക്കുന്നു ഈശ്വരനെ സംബന്ധിച്ച്, മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നു. അങ്ങനെ കൽപ്പിച്ചിട്ട് അതിന് അതിനോട് അവന്റെ സംസ്കാരം കൂടെ ചേരും. മനുഷ്യന്റെ സംസ്കാരം സംസ്കാരം ചേരുമ്പോൾ അത് ലൗകികം. ഇപ്പം ലൗകികവും അലൗകികവും ഈ രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈശ്വരനെ കുറിച്ച് മനസ്സ് ഭാവന ചെയ്യുന്നത്. അങ്ങനെ ലൗകികത സങ്കല്പിക്കുന്നു, ഈശ്വരൻ നമ്മൾ പുരുഷനായി സങ്കല്പിക്കുന്നു, പുരുഷഭാവം. ഈശ്വരനെ സ്ത്രീയായിട്ട് സങ്കല്പിക്കുന്നു, ഈശ്വരനെ കുറിച്ച് സങ്കല്പിക്കുന്നു. അങ്ങനെ ഭാവങ്ങൾ വരുന്നുണ്ടല്ലോ, അതൊക്കെ ലൗകിക ഭാവങ്ങൾ. കാരണം ജീവനിൽ നമ്മൾ കാണുന്നുണ്ട് ലിംഗഭേദം, പുരുഷനാണ് സ്ത്രീയാണ്. ഈശ്വരന് ഇത്തരം ഏറ്റവും തുച്ഛമായ ലിംഗഭേദങ്ങളൊന്നും ഈശ്വരൻ കാണാൻ കഴിയില്ല. ലിംഗഭേദമാണെങ്കിൽ അത് ജീവനായിപ്പോകും. പക്ഷെ എന്നാലും ജീവന്റെ സംസ്കാരം ഈശ്വരനെ കുറിച്ച് സങ്കല്പിക്കുമ്പോഴും അതിൽ ലിംഗഭേദത്തെ കൽപ്പിക്കും. എന്തുകൊണ്ട്? അവനിൽ ആ ഭേദമുണ്ട്, അവന്റെ ചിന്തയിലുണ്ട്, പുരുഷൻ സ്ത്രീ എന്നുള്ള ഭേദമുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ അവൻ പുരുഷ ദൈവം സ്ത്രീ ദൈവം ഇങ്ങനെ കൽപ്പിക്കുന്നു. അത് അബദ്ധമാണെന്ന്, ഈശ്വരനും മനുഷ്യനെ പോലെ തന്നെ ലിംഗഭേദമുള്ളതാണ് എന്ന് കൽപ്പിക്കുന്നു, പരമാബദ്ധമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇതിനെല്ലാം അതീതമായ അലൗകികമായ ഒരു തത്വമാണ് എന്നുള്ളത് അറിയാമെങ്കിലും മനസ്സ് ചിലപ്പോൾ കൽപ്പിച്ചു. അതിനനുസരിച്ച് നമ്മൾ ഈശ്വരന് പുരുഷ ദൈവങ്ങൾക്ക് പുരുഷന്മാരുടെ പേര് കൊടുക്കുന്നു, നാമം. സ്ത്രീ ദൈവങ്ങൾക്ക് സ്ത്രീകളുടെ പേര് കൊടുക്കുന്നു. ഇതൊക്കെ മനസ്സിന്റെ കൽപ്പനയാണ്, ഒരിക്കലും പരമാർത്ഥമാണ്. പുരുഷ ദൈവങ്ങൾക്ക് പുരുഷന്റെ ആകൃതി കൽപ്പിക്കുന്നു, അതിനെ വർണ്ണിക്കുന്നു. സ്ത്രീ ദൈവങ്ങൾക്ക് സ്ത്രീകളുടെ ആകൃതിയെ കൽപ്പിക്കുന്നു, എന്നിട്ട് അതിനെ വർണ്ണിക്കുന്നു, ഭാവനയിൽ കാണുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? മനുഷ്യന്റെ ലൗകിക സംസ്കാരം. അത് അവന്റെ ആത്മീയ ഭാവനയോടുകൂടി കൂടിച്ചേരുന്നതാണ് ഈ ഇത്തരം ഭാവനകൾ ഈശ്വരന് വരുന്നത്. ഇതൊക്കെ വളരെ നിസാരവും വളരെ തുച്ഛവുമാണെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഈശ്വരനൊരിക്കലും ഇത്തരം ഭേദങ്ങൾ ഉള്ള ഒന്നായിരിക്കാൻ പാടില്ല. ഈ ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്നത് ജീവനിലാണ്. നാമഭേദങ്ങൾ, രൂപഭേദങ്ങൾ, ലിംഗഭേദങ്ങൾ, ആകൃതി ഭേദങ്ങൾ, ഇതെല്ലാം. പക്ഷെ ഇത്തരം ഭേദകൽപ്പനയോടുകൂടി മാത്രമേ ജീവന് ചിന്തിക്കാൻ കഴിയുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൽ തന്നെ അവൻ എന്ത് ചെയ്യുന്നു? അലൗകികമായ ഭാവനകളോട് കൂട്ടിച്ചേർക്കുന്നു. പുരുഷനെന്നോ സ്ത്രീയെന്നോ ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ രണ്ട് കൈയാണെങ്കിൽ അവൻ അവിടെ നാല് കൈ സങ്കല്പിക്കും. അങ്ങനെ സങ്കല്പിച്ച് അതിനെ ധ്യാനിക്കുന്നു. ഇതാണ് സാധാരണ ചെയ്യുന്നത്. കാരണം നമ്മൾ ധ്യാനിക്കുന്നത് ആരെയാണ്? പടത്തിൽ കാണുന്ന ദൈവത്തിന്, ചിത്രത്തിൽ വരച്ചിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ചിത്രത്തിൽ വരച്ച് നമ്മളെ കാണിക്കുന്ന ദൈവം പരമാർത്ഥമാണോ? അതൊരിക്കലും പരമാർത്ഥമല്ല, എന്നാലും അങ്ങനെ ധ്യാനിക്കുന്നു. അപ്പോൾ പരമാർത്ഥമല്ലാത്തതായ ഈ രൂപങ്ങൾ എങ്ങനെ ദൈവത്തിന് വന്നു? അപ്പം അങ്ങനെ രൂപമുള്ള ദൈവങ്ങളുണ്ടോ? നമ്മളങ്ങനെ വ്യർത്ഥമായി ധ്യാനിക്കുമ്പോൾ അത്തരം രൂപങ്ങളുള്ള ദൈവങ്ങൾ ഉണ്ടോ? നാല് കൈയുള്ള ദൈവം അങ്ങനെ ഉള്ള ദൈവം, രൂപങ്ങളുള്ള ദൈവം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സമ്പ്രദായങ്ങൾ നിലവിൽ വന്നത്? പരമാർത്ഥത്തിലില്ലെങ്കിൽ ഇങ്ങനെ ധ്യാനിക്കുന്നത് നമ്മൾ തുടങ്ങി വെച്ചതല്ല, പഴയകാലം മുതൽ ഇങ്ങനെ വരുന്ന സമ്പ്രദായങ്ങളാണ്. ദൈവങ്ങൾക്ക് പുരുഷ സ്ത്രീ ഭേദവും ആകാരഭേദവുമില്ല. അപ്പോൾ അതെങ്ങനെ വന്നു? അത് വന്നത് മനുഷ്യൻ ഈശ്വരനെ അന്വേഷിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ വന്ന ഈ ഭാവങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അത് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികമായ ഈ ഭാവങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്ന് അവനവൻ്റെ മനസ്സുകൊണ്ട് ഭാവന ചെയ്തതാണ് ഈശ്വരൻ. നാനാരൂപങ്ങളിൽ ഭാവന ചെയ്തു, ഭാവന ചെയ്ത് അവന്റെ ലൗകികവും അലൗകികവുമായ ഭാവനകൾ കൂടി ചേർന്നിട്ടു. അങ്ങനെ ഭാവന ചെയ്തപ്പോ ഇവിടെ പറയുന്ന തരത്തിൽ ഇഞ്ചൻ നേവൻ സദാ, ആ മത്സരത്തിന്റെ ഭാവന ചെയ്തപ്പോ അവനെങ്ങനെയാണോ ഭാവന ചെയ്തത്, ആ ഭാവനയിലൂടെ അവന്റെ ഉള്ളിൽ ആ ഈശ്വര ചൈതന്യത്തിന്റെ ആവിർഭാവം പ്രകടനം ഉണ്ടായി. അവന്റെ ഭാവനയ്ക്കനുസരിച്ച് അതിനെ അത്തരം ഭാവന ചെയ്ത ഭാവനാശാലികളായ ഋഷിമാർ അതിന് വാങ്മയമായ ഒരു രൂപം കൊടുത്തു. അതാണ് ധ്യാന രീതികൾ. അവർ തന്നെ വർണ്ണിച്ചു ധ്യാന ശ്ലോകങ്ങളും മറ്റും അങ്ങനെയാ വന്നത്. എങ്ങനെ ഭാവന ചെയ്തോ അതിനെ അതിനനുസരിച്ച് അവന്റെ അനുഭവം ഉണ്ടായി ഉള്ളിൽ. ഈശ്വരനതല്ലെങ്കിലും ഭാവനയ്ക്കനുസരിച്ച് യദ്ഭാവയതി തദ്ഭവതി എന്നുള്ള നിയമം അനുസരിച്ച് എന്തിനാണോ ഭാവന ചെയ്യുന്നത് അത് ഭവിക്കുന്നു. അവന്റെ ഉള്ളിൽ ഇത്തരം രൂപത്തോടുകൂടി അത് പ്രകടമായി. ഭാവന അവിടെ സത്യമായി തീർന്നു, ഉള്ളിൽ സത്യമായി തീർന്നു. സത്യം എന്ന് പറയുന്നത് രണ്ടു തരത്തിലുള്ള ബാഹ്യമായി കാണുന്ന സത്യങ്ങൾ, മറ്റൊന്ന് ഉള്ളിൽ അനുഭവിക്കുന്ന സത്യങ്ങൾ. ഉള്ളിൽ അനുഭവിക്കുന്ന സത്യം എന്ന് പറയുമ്പോൾ സുഖവും ദുഃഖവും ഒക്കെ ഒരു സത്യമാണ്. ഇതുപോലെ ഭാവനയിൽ സത്യത്തിന്റെ ഒരു പരിണാമം പരിണമിക്കും. അത് നമ്മൾ സാധാരണ പറയുന്ന ഭാവന എന്നല്ല, സ്വപ്നവുമല്ല, അതിനെ പറയും ദർശനം എന്ന് പറയും. ഇത്തരം ദിവ്യ ദർശനങ്ങളുണ്ടായി ഉള്ളിൽ. ആ ദർശനങ്ങൾ എന്ന് പറയുന്നത് സ്വപ്നമല്ല, എന്നാൽ ജാഗ്രതവുമല്ല, മറ്റൊരവസ്ഥയാണ്. വേണമെങ്കിൽ അതിന് സ്വപ്ന ജാഗ്രത എന്ന് പറയാം, സ്വപ്നത്തിലെ ജാഗ്രത. എങ്ങനെയാണോ ഈ ജാഗ്രതയിൽ സത്യങ്ങൾ അനുഭവപ്പെടുന്നത് പോലെ, സ്വപ്നത്തിലെ ജാഗ്രത പോലെ മനസ്സിന്റെ അലൗകികമായൊരു തലത്തിൽ ഇത്തരം രൂപങ്ങൾ പ്രകടമായി. മനുഷ്യൻ ഈശ്വരൻ ഈ രൂപങ്ങളിൽ പ്രകടമായി. ആ രൂപങ്ങൾക്ക് അവര് വാങ്മയമായ ചിത്രങ്ങൾ കൊടുത്തു. പിന്നീടത് ഭാവനാശാലികളായ ചിത്രകാരന്മാർ വരച്ചു വച്ചു. അങ്ങനെയാണ് നമുക്ക് ശിവനും പാർവതിയും പരാശക്തിയെല്ലാം ഉണ്ടായത്. ഈ ഭാവനകളെ ആലംബമാക്കി വീണ്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഭഗവാനെ ഭജിക്കുന്നു. ഇത് തന്നെ ആകണമെന്നില്ല, മാടപ്പോത്തുമാകാം. മാടപ്പോത്തിനെ ആണ് ഭാവന ചെയ്യുന്നതെങ്കിൽ ആ രൂപത്തിൽ തന്നെ പ്രത്യക്ഷമാകും. അപ്പം ഭാവനയും ആവിർഭാവവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഭാവനയിൽ അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു, മനസ്സിന്റെ യത്നം നടന്നുകൊണ്ടിരിക്കുന്നു, മനസ്സ് ഭാവന ചെയ്യുന്നതിന് വേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം രൂപങ്ങൾ പ്രകടമാകുന്നതോ ആ യത്നം അവിടെ ഇല്ലാതായിത്തീരുന്നു. ദർശനം എന്ന് പറയുന്നത് സഹജമായിത്തീരുന്നു, ഇത്തരം ആവിർഭാവങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതിനെ നിയന്ത്രിക്കുന്ന സ്വേച്ഛ സഹജമായി സംഭവിക്കുന്നു. അത് നമ്മൾ ദേവതാ സാക്ഷാത്കാരം, ദേവതാ അനുഭവം എന്നെല്ലാം പറയും. അത് ഏത് രീതിയിൽ ആരെക്കുറിച്ച് എങ്ങനെ ഭാവന ചെയ്താലും മനസ്സിന്റെ ഒരു പ്രത്യേക തലത്തിൽ ആ രൂപങ്ങൾ, അത് ജീവിച്ചിരിക്കുന്നവരാകാം, ദേവതകളാകാം, യോഗിമാരാകാം, ഋഷിമാരാകാം, എല്ലാം ഇങ്ങനെ മാനസിക തലത്തിലേക്ക് ആവിർഭവിക്കും, പ്രകടമായി വരും. അതിൽ ഭ്രാന്തി ദർശനങ്ങളും ഉണ്ടാകാം, രണ്ടും സംഭവിക്കുക, തിരിച്ചറിയാൻ പ്രയാസമാണ്. അതാണ് ഈ രൂപധ്യാനം. അതിന്റെ ഫലമായി മനസ്സിൽ സംഭവിക്കും. ചിലർക്ക് ധ്യാനം കൂടാതെ തന്നെ സംഭവിക്കും, പൂർവ്വ സംസ്കാരം കൊണ്ട് ഉള്ളിൽ ഇത്തരം ദിവ്യ അനുഭവങ്ങൾ ഉണർന്നു വരും. പ്രത്യേക പരിശീലനം കൂടി ആവശ്യമില്ല, സഹജമായി തന്നെ വരും. ചിലർക്ക് ധ്യാനിക്കുമ്പോൾ വരും. അത് സത്യമാണോ മിഥ്യയാണോ? അത് ആന്തരികമായ സത്യം. എങ്ങനെയാണോ ഈ ബാഹ്യ സത്യങ്ങൾ നിലനിൽക്കുന്നത്, അത് അതുപോലെ ആന്തരികമായ സത്യമാണ് ഈ ദർശനങ്ങൾ. സ്വപ്നമല്ല, സ്വപ്നത്തിന് വ്യത്യസ്തമാണ്. സ്വപ്നത്തിന് സ്ഥായിത്വമില്ല, ഇതാണെങ്കിലോ സ്ഥായിത്വമുണ്ട്. ഇത് ധ്യാനത്തിന് അനുഭവപ്പെടാം, ജാഗ്രതത്തിന് അനുഭവപ്പെടാം. ജാഗ്രതത്തിൽ തന്നെ ദർശനങ്ങളുണ്ടാവാം. ഇത്തരം സ്വപ്നത്തിനുണ്ടാവാം. സ്വപ്നത്തിൽ ദേവതകൾ പ്രത്യക്ഷപ്പെടുന്നു, മന്ത്രോപദേശം കൊടുക്കുന്നു, അങ്ങനെ പലരും പറയാറുണ്ട്. ഇതെല്ലാം ഈ ധ്യാനത്തിന്റെ ഒരു തലമാണ്. ധ്യാനത്തിന്റെ തലമല്ല, ധ്യാന ഫലത്തിന്റെ, ധ്യാനം കൊണ്ട് ഒരാളുടെ മനസ്സിൽ വന്നു ചേരുന്ന ഫലം. ഇത് അങ്ങനെയുള്ള സ്വപ്നത്തിൽ വരുന്ന രൂപങ്ങളുമായിട്ട് നമ്മൾ സ്വപ്നത്തിൽ എങ്ങനെയാണ് സംവദിക്കുന്നത്, ആശയവിനിമയം നടത്തുന്നത്, അതുപോലെ ദർശനത്തിനും വ്യക്തികൾ ആശയവിനിമയം നടത്തുന്നു, എല്ലാം സംഭവിക്കുന്നു. മറ്റൊരു തലം മനസ്സിൻ്റെ. പക്ഷെ അത് പരമാർത്ഥമല്ല, അത് പരമാർത്ഥമാണ്, അതിനപ്പുറമില്ല എന്നാണ്. എന്തുകൊണ്ട്? നമ്മൾ ഭാവന ചെയ്തതിനനുസരിച്ചാണ് വന്നത്. ഇന്ദ്രനെയും ചന്ദ്രനെയും എല്ലാം എങ്ങനെ നമ്മൾ ഭാവന ചെയ്യുന്നു അതുപോലെ വരുന്നു. ആ രൂപങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഭാവന, ആ നാമവും രൂപവും, അതിന് നമ്മൾ പേരും കൊടുക്കുന്നു. ശിവൻ, വിഷ്ണു, ഇങ്ങനെയുള്ള പേരുകൾ കൊടുക്കുന്നു. ഈശ്വരൻ, ഇത്തരം പേരുകൾ മനുഷ്യനെ പോലെ, ജീവനെ പോലെ പേര് ഉള്ളയാളല്ല, മനുഷ്യനെ പോലെ രൂപമുള്ള ആളല്ല. എന്നാലും നമ്മൾ ഭാവന ചെയ്യുമ്പോൾ ആ ഈശ്വര ചൈതന്യം ആ രൂപത്തോടുകൂടി, ആ നാമത്തോടുകൂടി പ്രത്യക്ഷപ്പെടുന്നു, മാർഗനിർദ്ദേശം നൽകുന്നു, അനുഗ്രഹിക്കുന്നു. അതെല്ലാം ഈ ലൗകികമായ തലങ്ങളിൽ നിന്നും ഉയർന്ന തലങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പരമാർത്ഥമല്ല. ദർശനത്തിലൂടെ ഒരാൾക്ക് എന്ത് അനുഭവം ഉണ്ടാകും? അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം പോലും ഉണ്ടാകാം. അങ്ങനെ ഒരാൾക്ക് ദർശനാനുഭവം ഉണ്ടാവാം. പക്ഷെ അത് പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? നമ്മൾ ഒരു ദേവതയെ ധ്യാനിക്കുമ്പോൾ എങ്ങനെയാണോ ജീവൻ രൂപനായും അരൂപനായും ഇരിക്കുന്നത്, അതുപോലെ ദേവതകളും രൂപികളായും അരൂപികളായും ഇരിക്കുന്നു. രൂപികളായി അനുഭവപ്പെടുന്നത് അതതിന്റെ പരമാർത്ഥമല്ല. വാസ്തവത്തിൽ ഒരു ദേവതയുടെയും വാസ്തവരൂപം എന്താണ്? അത് അരൂപമാണ്. അപ്പൊ അവിടെ അരൂപ സാക്ഷാത്കാരമാണ് മുഖ്യമായിരിക്കുന്നത്. മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന രൂപസാക്ഷാത്കാരമല്ല ദേവതാ സാക്ഷാത്കാരത്തിന്റെ മുഖ്യമായ അംശം. രൂപസാക്ഷാത്കാരത്തിന് കാരണം എന്താണ്? മനസ്സിന്റെ ഭാവനയാണ്. ഭാവന ചെയ്തതുപോലെ വരുന്നു, അല്ലെങ്കിൽ പല ഭാവനകൾ കൂടി ചേർന്ന് വരും, മിശ്രിതമായി വരുന്നു. ചിലപ്പോൾ ഭാവന മിശ്രിതമായിട്ട് വരും. അതാണ് ചിലത് വർണ്ണിക്കുമ്പോൾ, ദേവിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ശിവന്റെ ജട, ഗംഗ എല്ലാം വരുന്നു. തിരിച്ച് ശിവനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ദേവീഭാവങ്ങൾ വരുന്നു, അർദ്ധനാരീശ്വര ഭാവം വരുന്നു. ഇതെല്ലാം എന്താണോ, മിശ്രിതമായ ഭാവനകളാണ്. അതിനനുസരിച്ചും അനുഭവങ്ങളുണ്ടാകുന്നു ഉള്ളിൽ. ഈശ്വരധ്യാനത്തിൽ അല്ലെങ്കിൽ ദേവതാധ്യാനത്തിൽ വന്നുചേരുന്ന ഇത്തരം അനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾ സാധാരണ ഒരു ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലൗകികമായ വ്യാവഹാരികമായിരിക്കുന്ന അനുഭവങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെങ്കിലും ആ ദേവതാധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പരമാർത്ഥമല്ല. കാരണം പരമാർത്ഥത്തിലവിടെ ദേവതകളെ സംബന്ധിച്ച് തന്നെയുള്ള അരൂപ സാക്ഷാത്കാരം, അതാണ് മുഖ്യം. ഇവിടെ ഇപ്പം ഭഗവാൻ പറയുന്നത് എന്താണ്? മച്ചിത്തനാകുക. ഭഗവാൻ മച്ചിത്തനാകാൻ ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ ധ്യാനിക്കും ഒരാൾ ഭഗവാൻ? കാരണം ഭഗവാൻ ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചാണ്, അവതാര പുരുഷനായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അസ്മശബ്ദം ഉപയോഗിക്കുന്ന എപ്പോഴും എന്തിനു വേണ്ടി? എന്നെക്കുറിച്ച്, ഞാൻ എന്ന് പറയും. മാം ധ്യായന്ത ഉപാസതേ ഒരിടത്തും പറയും. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തിഭാവത്തെ വിട്ടിട്ട് കേവലമായ പരമാത്മ ചൈതന്യം, അതാണോ പരമാത്മ ചൈതന്യത്തിൽ വ്യക്തിഭാവത്തെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അവനൂടെ ഒരു വ്യക്തിഭാവത്തിലാണ് പറയുന്നത്. അപ്പൊ ആ പരമാത്മ ചൈതന്യത്തിൽ എങ്ങനെയാ വ്യക്തിഭാവം വരും? അതിന്റെ ഒരു ഭാവം അർജുനന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് വിശ്വരൂപദർശനം. വിശ്വരൂപദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്നു എന്താണ്? സാധാരണ മനുഷ്യന് അവന്റെ മനസ്സുകൊണ്ടോ ഭാവന കൊണ്ടോ അല്ലെങ്കിൽ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ടോ കാണാൻ കഴിയാത്തതും, എന്നാൽ ഇതിലൂടെ എല്ലാത്തിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുനൻ അങ്ങനെയാണ് വിശ്വരൂപദർശനത്തിൽ കാണുന്നത്. അവിടെ തന്നെ കണ്ണുകൊണ്ട് കാണുന്നു, ചെവികൊണ്ട് കേൾക്കുന്നു, മനസ്സുകൊണ്ട് അറിയുന്നു, എല്ലാം ചെയ്യുന്നു. എന്നാൽ അത് ലൗകികമായ ഒരു അറിവല്ലതാണ്. എന്തുകൊണ്ട്? ഭഗവാൻ പറഞ്ഞു, ദിവ്യം ദദാമി തേ ചക്ഷു. ഭഗവാൻ ഒരു ദിവ്യമായ ചക്ഷുസിനെ കൊടുത്ത് അതുകൊണ്ട് കാണുകയാണ്. വേറെ പറയും, ബുദ്ധിയോഗം ഉപാശ്രയ. ആ ബുദ്ധിയോഗത്തെ ദദാമി ബുദ്ധിയോഗം തം, അവർക്ക് ഞാൻ ബുദ്ധിയോഗം എന്ന് പറയുന്നതിനെ കൊടുക്കുന്നു. അപ്പോ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന എന്തോ ഒരു വിശേഷത, ശക്തി വിശേഷത കൊണ്ട് അവൻ സാക്ഷാത്കരിക്കുന്നു. അതാണ് വിശ്വരൂപദർശനം. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെയുള്ള ഈ അരൂപമായൊരു ദർശനമാണ്. അവിടെ ഒരുപാട് കാണാനും കേൾക്കാനും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കാനുണ്ടെന്ന പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായ വിഷയം, അതാണ് വിശ്വരൂപദർശനം. അതുപോലെ ഒരു ഒരു വ്യക്തിഭാവം, ആ വ്യക്തിഭാവത്തെ ധ്യാനിക്കുന്നതിനാണ് ആദ്യം ആവശ്യപ്പെടുന്നതാണ് ദേവതാധ്യാനം. അതിന് ഒരുപാട് സമ്പ്രദായങ്ങൾ, പല പല ആചാര്യന്മാരുടെയും ശൈവം ശാക്തേയം എന്നിങ്ങനെ പല വൈഷ്ണവം പല പല രീതിയിൽ ഉള്ള ഭാവങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം വാങ്മയ ചിത്രങ്ങളും അല്ലാതെയുള്ള ചിത്രങ്ങളും രേഖാമയ ചിത്രങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയെല്ലാം മനസ്സിൽ സ്വാംശീകരിച്ച്, അതിനെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ച്, മനസ്സിനെ അതിലേകാഗ്രപ്പെടുത്തി ആന്തരികമായി അതിൻ്റെ സാക്ഷാത്കാരം, നേരിട്ടുള്ള അനുഭവം, അനുഭവിച്ച് അതിനെയും കടന്നു. അതിന്റെ അരൂപമായ തലത്തിൽ എത്തിച്ചേരുകയാണ് ഈ ദേവതാ ഉപാസനയുടെ മാർഗം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നെ ഉപാസിക്കുക എന്ന് പറയുന്നു. അതാണ് നമ്മൾ സാധാരണ കാണാറുണ്ട്. അതാണ് ഗീത ഉപദേശം ഭഗവാന്റെ ആ ഒരു രൂപം നമ്മുടെ ഭാവനയിൽ വരും. രഥാരൂഢനായി അർജുനന് ഗീതോപദേശം നൽകുന്ന ഒരു അതിനെ അങ്ങനെയാകാം, മറിച്ച് അനന്തശായിയായിരിക്കുന്ന രൂപം ലക്ഷ്മി സമേതനായി അനന്ത ശയനത്തിലായി അനന്ത പത്മനാഭനായി അങ്ങനെ ധ്യാനിക്കുന്നു വിഷ്ണു. ഇങ്ങനെ നിരവധി രൂപങ്ങൾ ഓരോരോ ദേവതകളെ സംബന്ധിച്ചുണ്ട്. ഈ രൂപധ്യാനത്തിലൂടെ പോകുന്ന ഒരു വഴി അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ വഴി ഒരാൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്? അയാളുടെ മനസ്സിൽ മുഖ്യമായി വരുന്ന അത്തരം ഒരു സംസ്കാരം ഉള്ളവരാണ്. രൂപധ്യാനത്തിന്റെ സംസ്കാരം പൂർവ്വജന്മാർജിതമായി ഒരാളുടെ ഉള്ളിലുള്ളപ്പോൾ അയാൾ ആ വഴി സ്വീകരിക്കുന്നു. അങ്ങനെ ആ വഴിക്ക് പോകുന്നു. അപ്പൊ അത് നമുക്ക് ഇവിടെ ഇപ്പോ മത്സ്യത്തനാകുക, എന്നെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ധ്യാനിക്കും? ധ്യാനിക്കുന്നവന്റെ അവലംബം എന്തോന്നു? യോഗശാസ്ത്രത്തിനും പറയുന്നുണ്ട് ചിത്താവലംബത്തെ കുറിച്ച്. ധ്യാനത്തിൽ ചിത്താവലംബം വേണം. ഭഗവാൻ പറയുന്നു എന്നെ ധ്യാനിക്കാൻ, എന്തെന്ന് പറഞ്ഞ് ധ്യാനിക്കും? ആരെന്ന് പറഞ്ഞ് അപ്പൊ അവിടെ രൂപം കൂടി കഴിയും. മനുഷ്യന്റെ ലൗകികവും അലൗകികവുമായ ഭാവനകൾ കൂടിച്ചേരുന്ന ഒരു രൂപം, അതിനെ ധ്യാനിക്കുക. അപ്പൊ അതിന് പുരുഷ സ്ത്രീ ഭേദങ്ങളൊക്കെ വരും, ദേവിയായിട്ടും ദേവനായിട്ടും ഒക്കെ അവനവന്റെ വാസനയും താല്പര്യമനുസരിച്ച്. ശാസ്ത്രങ്ങളുടെയും ആചാര്യന്മാരുടെയും നിർദ്ദേശമനുസരിച്ച് അങ്ങനെ ധ്യാനിച്ചു പോവുക, അതൊന്നും. പക്ഷെ ഇതിനൊരു പ്രധാന കാര്യമുള്ളത്, അങ്ങനെ ഒരുവൻ അങ്ങനെയുള്ള രൂപങ്ങൾ ധ്യാനിക്കുമ്പോഴും പരമാർത്ഥമായ തത്വത്തെ വിസ്മരിക്കാൻ പാടില്ല. രൂപത്തെ ധ്യാനിക്കുന്നവന് തന്നെ പരമാർത്ഥ തത്വം ഇന്നതാണെന്നുള്ള ബോധം കൂടി വേണം. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെ പരമാർത്ഥ തത്വം രൂപരഹിതമാണെന്ന് അറിയുന്നവന് ഈ രൂപത്തിൽ എങ്ങനെ അവസ്ഥയുണ്ടാകും? രൂപത്തെ തന്നെ സത്യമായി കരുതണ്ടേ? അതും അംഗീകരിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുമ്പോൾ. രൂപത്തെ തന്നെ പരമാർത്ഥമായി കണ്ടുകൊണ്ട് ഒരാൾക്ക് ഉപാസിക്കാം, അത് സത്യമായി കണ്ടുകൊണ്ട്. രൂപത്തെ അസത്യമാണെന്ന് ധരിക്കുകയും രൂപത്തിൽ പിന്നെ സത്യബുദ്ധിയോടുകൂടി ഉപാസിക്കുകയും ചെയ്യുക. അത് പ്രയാസമാണെങ്കിൽ രൂപത്തെ സത്യമായി കണ്ടുകൊണ്ട് ഉപാസിക്കാം. പക്ഷെ രൂപത്തെ സത്യമായി കണ്ട് ഉപാസിക്കുന്ന ആളിന് പരമാർത്ഥം വെളിപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ ആ രൂപത്തെ അതിജീവിക്കേണ്ടി വരും, അതിനെ അതിക്രമിക്കേണ്ടി വരും. അത് വേണ്ടി അത് ഒന്നുകിൽ ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ രൂപത്തിന്റെ അനുഭവ തലത്തെ അതിക്രമിച്ച് തത്വത്തിന്റെ തലത്തിലേക്ക് മനസ്സ് പോകേണ്ടി വരും. അത് കൂടിയേ കഴിയും. അതൊന്നും അതുകൊണ്ടൊരു അതേസമയം ഒരാൾക്ക് രൂപം അറിയുന്നു അയാൾ, എന്നാൽ തത്വത്തെ അയാൾ ധരിക്കുന്നു. തത്വത്തെ ധരിച്ചുകൊണ്ട് അയാൾ രൂപത്തെ ചിത്തത്തിന്റെ ആലംബനത്തിന് വേണ്ടി മാത്രം സ്വീകരിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ചിത്തം ഈ രൂപത്തെ അതിജീവിച്ചു പോകും. ആ ചിത്തത്തിൽ യോഗിമാരുടെ ധ്യാനം അതാണ്. സഗുണഭാവം മനസ്സിൽ ദൃഢമായി കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കുന്നതിന് സ്വയം ശക്തി പോരാതെ പോയി. പക്ഷെ നിർഗുണതത്വത്തെ അറിഞ്ഞുകൊണ്ട് സഗുണഭാവത്തെ അവലംബിക്കുന്ന ചിത്തം സ്വാഭാവികമായി തന്നെ ഒരു സഹായം കൂടാതെ തന്നെ അടുത്തൊരു നില, ഒരവസ്ഥ എന്നുള്ള നിലയ്ക്ക് താത്വിക ഭാവത്തിലേക്ക് പോകും. അതുകൊണ്ട് വ്യക്തിഭാവത്തെ, ഈശ്വരന്റെ വ്യക്തിഭാവത്തെ, സ്ത്രീ പുരുഷ ഭാവത്തെ, ലിംഗഭേദത്തെ എല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള നമ്മൾ ചെയ്യുന്ന ഉപാസനകൾ, ഇവിടെ പറയുന്ന പരമാർത്ഥമായ തത്വത്തെ സംബന്ധിച്ച് ഇത് പ്രാകൃതമാണ്. പ്രാകൃതമാണെങ്കിലും അത് ഫലവത്താണ്. ആ ഒരു ധ്യാനക്രമം അത് ആചാര്യന്മാരെ ശാസ്ത്രങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ സത്യബുദ്ധിയോടുകൂടിയാകാം, അല്ലെങ്കിൽ പരമാർത്ഥത്തിലുള്ള സത്യബുദ്ധിയോടുകൂടി ഈ രൂപധ്യാനമാകാം. ഇങ്ങനെ പലതരത്തിലും പറയുന്നുണ്ട്. അതെല്ലാം ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. കാരണം ആ രൂപധ്യാനത്തെക്കുറിച്ച് വിശ്വരൂപ ദർശനം ഒന്നുകൊണ്ട് തന്നെ സമാധാനമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അതിനിവിടെ കൂടുതൽ വിശദീകരിക്കാത്തത്. അത് അർജുനന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നു. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? ഭഗവാൻ പറഞ്ഞത് വെച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞും ചിന്തിച്ചും കേട്ടും മനസ്സിലാക്കും. പക്ഷെ ഭഗവാനും അർജുനനും ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുകയാണ്, അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അർജുനൻ പറയും, എനിക്ക് ഞാനിതിന് പ്രാപ്തനല്ല, എനിക്കത് സ്വീകരിക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ ഭഗവാൻ അത് കൊടുക്കുന്നതിനുള്ള ശക്തിയുണ്ടായി, അർജുനനത് സ്വീകരിക്കുന്നതിന് കുറച്ച് സമയത്തെങ്കിലും സ്വീകരിക്കുന്നതിനുള്ള ശക്തിയുണ്ടായി. അത്തരം ശക്തി ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു? അത് പറഞ്ഞും കേട്ടും ചിന്തിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കാരണം ആ ദിവ്യ ചക്ഷുഷ കൊടുത്ത് തന്നെ അനുഭവിപ്പിക്കുക, അതും ആധ്യാത്മിക മാർഗത്തിലൊരു സമ്പ്രദായമാണ്. അനുഭവത്തെ പ്രസരിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് സർവ്വസാധാരണമല്ല. സർവ്വസാധാരണമായി സ്വീകരിച്ചു വരുന്ന മാർഗം ഇതാണ്, പറഞ്ഞും കേട്ടും ചിന്തിച്ചും മനസ്സിലാക്കി വരുന്ന മാർഗം. അർജുനൻ ആ രീതിയിൽ മനസ്സിലാക്കുവാനാണ് ഭഗവാൻ ഇതെല്ലാം പറയുന്നത്. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോ ഭഗവാൻ തോന്നി അർജുനൻ ഇത് പോരാ, ഇത് ഒന്നുകൂടി ഹൃദയത്തിലേക്ക് പതിയണം, ഒന്നുകൂടി ഇതിന് നിഷ്ഠ വരണം, അതിനുവേണ്ടി അത് അനുഭവപ്പെടുത്തി കൊടുക്കും. വിശ്വരൂപ ദർശനം നമ്മളും ഗുരുക്കന്മാരിൽ നിന്ന് അത് പ്രതീക്ഷിക്കും. നമുക്കും അങ്ങനെ ഒരു വിശ്വരൂപ ദർശനം ഉണ്ടാക്കി തന്നെങ്കിൽ, പക്ഷെ അർജുനന് തന്നെ അത് താങ്ങാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായാല് നമുക്കും താങ്ങാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അല്ലെങ്കിൽ ഭഗവാൻ ഇപ്പോഴും ഉണ്ട്, ഭഗവാൻ ഗീത ഉപദേശിച്ചിട്ട് സ്ഥലം വിട്ടു പോയിട്ടില്ല, ഇപ്പോഴും രംഗത്തുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഭഗവാനെ ആശ്രയിക്കുന്നവർക്കും അങ്ങനെ എളുപ്പം ഉണ്ടാകത്തില്ല. ഉണ്ടായാൽ അതവന് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. അത് സ്വീകരിക്കുന്നവന്റെ പക്വതയെ ആശ്രയിച്ചിരിക്കുന്നു. പക്വതയുള്ളവനെ അത്തരം അനുഭവങ്ങൾ സ്വീകരിക്കാൻ പറ്റും. എന്തായാലും അത്തരം അനുഭവങ്ങളെല്ലാം, അത്തരം ധ്യാന സമ്പ്രദായങ്ങളെയും അനുഭവങ്ങളെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സദാ മനസ്സിനെ യോജിപ്പിക്കുക. അത് ഓരോ വ്യക്തിയുടെയും നിലയിൽ നിന്ന് എങ്ങനെയാണോ അങ്ങനെ യോജിപ്പിക്കുക, ഇഷ്ടമുള്ള രൂപങ്ങളിലേക്ക് യോജിപ്പിക്കുക, ദേവിയായിട്ടോ ദേവനായിട്ടോ എങ്ങനെ ഈശ്വരനെ കുറിച്ച് ഉദാത്തമായൊരു ഭാവന വരാമോ അങ്ങനെ വായിക്കുക. അത് തന്നെ ഗുരുവിന്റെ ഉപാസനയത് അവതാര പുരുഷന്മാരെ ഉപാസിക്കുന്നത് അത് തന്നെയാണ്, മഹാത്മാക്കളെ ഉപാസിക്കുന്നു അത് തന്നെയാണ്, എല്ലാം ഈ പറയുന്ന തത്വമനുസരിച്ച് തന്നെ. അങ്ങനെ സദാ ആത്മാനയുഞ്ചൻ യോഗി, അതിന് സദാ എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു തലമുണ്ട്. സദാ അതങ്ങനെ ആയിരിക്കും എന്നുവെച്ചാൽ അതിന് നിഷ്ഠയുണ്ടായിരിക്കണമെന്നർത്ഥം. ഒരാവേശത്തിലേക്ക് ഒന്നിനേക്ക് എടുത്തു ചാടുകയും പിന്നീട് അതിനെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതി വരരുത്. അടുത്ത് പറയുന്നതാണ് ശനൈ ശനൈ, വളരെ പതുക്കെ പതുക്കെ, വളരെ സാവകാശം. ഈ സാധനാ മാർഗത്തിൽ ഒരാൾ മനസ്സിനെ ഉറപ്പിച്ചുറപ്പിച്ച് നീങ്ങണം, പക്ഷെ അത് നിരന്തരമായിരിക്കും. ഒരാവേശത്തിൽ വളരെ വേഗത്തിലേക്ക് പോവുക, പിന്നീട് ഒന്നും ചെയ്യാതിരിക്കുക. ഒരു ദിവസം 24 മണിക്കൂർ ധ്യാനിക്കുക, പിന്നെ ഒരു മാസം ധ്യാനിക്കാതിരിക്കുക. അങ്ങനെയല്ല, ക്രമമായി സാവധാനമായി ഒരേ ഗതിയിൽ പോവുക. അടുത്തത് വീണ്ടും പറയുന്നുണ്ട് നിയത മാനസ, നിയത മാനസനായി മനസ്സിനതിനുള്ള ഒരു ഒതുക്കം വേണം, അതാണ് നിയത മാനസനെന്ന് പറയുന്നത്. ഇതിനെ ക്രമമായി കൊണ്ടുപോകുന്നതിനുള്ള ഒരു വഴക്കം മനസ്സിനുണ്ടാവണം. നിയതത എന്ന് പറയുന്നതാണ് ഒരു നിശ്ചിതമായ രൂപം മനസ്സിന്റെ. ഒരു ദിവസം മനസ്സിന് വലിയ ഉന്മേഷം തോന്നുക, മറ്റേ ദിവസം അതിന് വിപരീതമായ ഭാവത്തിലേക്ക് വരിക, അങ്ങനെ മനസ്സ് വിരുദ്ധ കോണുകളിലേക്ക് പോകുന്നത് അതിന്റെ പ്രാരംഭമാണ്. പുരോഗമിക്കുന്നതനുസരിച്ച് എന്ത് വരുന്നു, മനസ്സിനൊരു തിരശ്ചീനത വരും. അത് ഏകാവലംബമായി തന്നെ പോകുന്നു, ചിത്താലംബം എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന് ഈ പറയുന്ന തരത്തിലുള്ള വിപരീത ധ്രുവങ്ങളിലേക്കുള്ള ഗതി അതില്ലാതെ വരുന്നു. തന്റെ സാധനാ മാർഗത്തിൽ ഒരു ക്രമമനുസരിച്ച് പോകുന്നു. ഈ വലിയ ആവേശം കാണിക്കുന്നവരെല്ലാം തലകുത്തി വീഴും, വലിയ ആവേശത്തോടു കൂടി ചെല്ലുകയാണ്. പകലും രാത്രിയും ഒക്കെ ധ്യാനിക്കും ചില, അങ്ങനെയാണ്. ഏത് സമയം ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ലോകമേ വിസ്മരിച്ച് തീവ്രമായ ധ്യാനത്തിൽ ചിലര് പോകും. തുടക്കത്തിൽ തന്നെ അത് അപകടമാണ്. കാണാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാവ്യമൊക്കെ പൊതിഞ്ഞു കെട്ടി പതുക്കെ നടക്കുന്നതും കാണും. വേറെ വഴിക്ക് ഈ ആവേശം കാണിക്കുന്നത് എപ്പോഴും അതി സർവത്ര വർജയെ, ഒരു കാര്യത്തിലും അതി പാടില്ല എന്നാണ്. ഇതിലായാലും പാടില്ല, സർവത്ര അത് ഉപേക്ഷിക്കണം. ലൗകികത്തിലായാലും ശരി ആത്മീയത്തിലായാലും. പിന്നെ മഹാത്മാക്കളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണും കഠിനമായ തപസ് ചെയ്തെന്നും അവര് പ്രപഞ്ചത്തെ വിസ്മരിച്ച് ആത്മസാക്ഷാത്കാരം നേടിയെന്നും പറഞ്ഞു. എന്തായാലും ഇതുവരെ ഉള്ള ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ മഹാത്മാവല്ല എന്ന്, അത്രയെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കും. അത്രയെങ്കിലും ഒരു തിരിച്ചറിവുള്ളവൻ അത്ര സാഹസത്തിന് ഒരുമ്പെടുന്നതിന്റെ അർത്ഥമില്ല. അതൊരുവൻ ജനിച്ചിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതല്ല, അത് അതിനുവേണ്ടി ജനിച്ചവരാണ്. അവരുമായിട്ട് താരതമ്യപ്പെടുത്തി നമ്മളും അതുപോലെ അഭ്യാസങ്ങൾ കാണിച്ചാൽ എന്തുവരും? എരണം കെട്ടവൻ ചെലവുത്തി മറിഞ്ഞാൽ അവന്റെ പെടലി ഒടിയുമെന്ന് പഴയ ആൾക്കാർ പറയും. അധികം ഇനൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ അത് പാടില്ല. ഇവിടെ എന്ന് പറയുന്നത് നിയത മാനസനായി, അതിനൊരു ക്രമികമായ ഗതിയായിരിക്കും സാധനം. വലിയ ആവേശം കാണിക്കരുത്. ഇപ്പൊ ഞാൻ സാക്ഷാത്കരിച്ചോളൂ എന്നും പറഞ്ഞു അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതേ അഭ്യാസത്തിൽ തിരിച്ചു വരും. അതുകൊണ്ട് അതിന്റെ അർത്ഥമില്ല. അവിടെ പതുക്കെ പതുക്കെ ഭഗവാൻ പറയുന്ന അതാണ്, മൃദുവായി മനസ്സിന്റെ മൃദുലമായ ഭാവങ്ങളെയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. തനു മാനസി യോഗത്തിന്റെ ഭാഷയെ പറയും. തീവ്രമായ ഭാവങ്ങളെ ആദ്യം സ്വീകരിക്കുന്നു. യോഗത്തിൽ പറയും തീവ്ര സംവേദന ആസന്ന, അതൊക്കെ ഉയർന്ന തലങ്ങളിലാണ്. അത് ഞാൻ തുടക്കത്തിൽ സ്വീകരിക്കുന്നു. തുടക്കത്തിൽ മൃദു മാനസനായിരുന്നു, വളരെ മൃദുവായി അവധാനതയോടുകൂടി ഏകാഗ്രതയോടുകൂടി സന്തുലിതമായ മനസ്സോടുകൂടി സമചിത്തതയോടുകൂടി വേണം ഇത് ചെയ്യേണ്ടത്. ആവേശം പിടിഞ്ഞിട്ട് പിന്നീട് തീവ്ര സംവേഗം എന്ന് പറയുന്നത് മനസ്സ് തനിയെ വന്നു ചേരുന്നതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ആള് നമ്മളറിയാതെ തന്നെ ഓട്ടത്തിന്റെ വേഗത കൂടുന്നത് പോലെ, അതുപോലെ അത് തുടക്കത്തിൽ തന്നെ വലിയ സ്പീഡ് എടുത്താൽ കുറച്ച് ദൂരം ഓടാൻ പറ്റും, പക്ഷെ കൂടുതൽ ദൂരം ഓടാൻ പറ്റത്തില്ല. ഇത് മാരത്തോൺ ഓട്ടമാണ്. ആദ്യം വലിയ വേഗത്തിൽ ഓടിയാൽ റൗണ്ട് പൂർത്തിയാക്കാൻ ഒക്കത്തില്ല. ആദ്യം സാവകാശമാണ് ഓടുന്നത്. ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോൾ വേഗത കൂടിക്കോളും. അത് തനിയെ വരുന്നതാണ്, അതാണ് തീവ്ര സംവേഗം. അത് അവിടെ എത്തുമ്പോൾ, ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ പിന്നെ പറഞ്ഞില്ല ആസന്ന, പിന്നെ താമസ കാലതാമസം. പക്ഷെ അത് കൃത്രിമമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പാടില്ലാതുകൊണ്ടാണ് നിയത മാനസനെന്ന് പറയുന്നത്. അപ്പൊ ക്രമികമായി സദാ ഏവം എന്ന് പറഞ്ഞാൽ എല്ലാ നിഷ്ഠകളോടും കൂടി ഒരാൾ ഈശ്വരനെ ധ്യാനിക്കുന്നു. അയാളുടെ മനസ്സിന്റെ സംസ്കാരവും ഗുരു ഉപദേശവും ശാസ്ത്ര നിർദ്ദേശവും എല്ലാത്തിനും സ്വീകരിച്ചുകൊണ്ട് അയാളുടെ ചുറ്റുപാടുകൾ അയാളുടെ അവസ്ഥ ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, അവസ്ഥയ്ക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവസ്ഥ. പ്രായം ബാല്യം യൗവനം വാർദ്ധക്യം ഇന്ന് മൂന്ന് പ്രായത്തിലേക്കും ഒരേ തരത്തിലുള്ള ധ്യാനക്രമം പറ്റത്തില്ല. മനസ്സ് ക്ഷീണിച്ച് വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ദൃഢഭാവനകളൊന്നും സാധ്യമല്ല. പിന്നെ അവർക്ക് പറ്റിയ രീതിയിലുള്ള അതേ പറ്റത്തുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്ത് ധ്യാനിക്കാൻ പോകുമ്പോൾ അവിടെ പ്രായഭേദമൊന്നും നോക്കാറില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപദേശിക്കും. ടിക്കറ്റ് എടുത്ത് ധ്യാനിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ബാല്യം അപ്രരൂഢയോഗം, അപ്രരൂഢ മനസ്സ്, മനസ്സിന് പ്രരൂഢഭാവം വരാത്ത, എന്ന് വെച്ചാൽ ഒരു ആശയത്തെ മൂർത്തമാക്കാൻ കഴിയാത്ത അവളുടെ ചെറുപ്രായത്തിൽ, ആ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിൽ കൊടുക്കുന്ന ഭാവനകൾ, അതും അവരെ ധ്യാനത്തിലെത്തിക്കും. അവർക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇന്നതിന് പഴയ കാലത്തെല്ലാം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായി. ഈശ്വര ധ്യാനത്തിനുള്ള രീതികൾ അതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ മനസ്സിൽ സർവ്വസാധാരണമല്ലെങ്കിലും ചുരുക്കം പേരുടെയെങ്കിലും മനസ്സിലത്തരം ഈ പറയുന്ന അനുഭവങ്ങൾ ഇതിനെ ഉണ്ടാക്കാൻ പര്യാപ്തമായ ചെറിയ ചെറിയ വളരെ ലഘുവായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു പദം ഉണ്ടായിരുന്നു. അത് അവർക്ക് പറ്റിയ രീതിയാണ്. മനസ്സിന്റെ പ്രരൂഢാവസ്ഥയിൽ, അതായത് മനസ്സ് നല്ല പക്വമാകുന്ന ഒരവസ്ഥ, ധ്യാനത്തിനും മറ്റും പക്വമായ മനസ്സെന്ന് പറയുന്നത് കൗമാര യൗവന പ്രായങ്ങളാണ്, ഏറ്റവും ശേഷിയുള്ള മനസ്സ്. വാർദ്ധക്യത്തിൽ ആചാര്യസ്വാമികൾ പറഞ്ഞാൽ അത് ചിന്താഗ്രസ്തമായി. അവിടെ ഏകാഗ്രതയ്ക്ക് ഈ പറയുന്ന തരത്തിലുള്ള, അവിടെ ഭക്തിപരമായ സാധനങ്ങൾ അനുഷ്ഠിക്കാം, ഭാവനാനിഷ്ഠമായ യോഗ സാധനങ്ങൾക്ക് അവിടെ അത്ര എളുപ്പമല്ല. അത് യുവത്വത്തിനാകെ പറ്റും, മനസ്സിന് കൂടുതൽ ദൃഢതയുള്ള ഓജസ് ശരീരത്തിൽ മുറ്റി നിൽക്കുന്ന അവസ്ഥ, അത് മനസ്സിന് കൂടുതൽ ശക്തി പകരുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിൽ ഈ പറയുന്ന തരത്തിലുള്ള അഭ്യാസങ്ങൾ സാധ്യമാകും. അത് നമ്മൾ ഏത് മഹാത്മാക്കളുടെ ചരിത്രം പരിശോധിച്ചാലും നമുക്കറിയാം, അവരുടെ സാധന പുരോഗമിച്ചിരിക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അവരുടെ ഈ പറയുന്ന തീവ്ര സംവേഗം സംഭവിച്ചിരിക്കുന്നത് ആ കൗമാര യൗവന കാലഘട്ടത്തിലായിരിക്കും. എന്തെങ്കിലും നേടുന്നത് ആ ഒരു സമയത്തായിരിക്കും. പ്രായമുള്ളവരൊന്നും നിരാശപ്പെടരുത്, ആരെയും ദുഃഖിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. ഈ പ്രത്യേക തരത്തിലുള്ള മനോബലം ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ആ സന്ദർഭത്തിൽ പറ്റും ഇച്ഛാശക്തി മനസ്സിനെ പിടിച്ചു നിർത്തി അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് ഓജസ്ശക്തിയുടെ ആവശ്യമുണ്ട്. അത് യുവത്വത്തിലേ ഉണ്ടാവും. അവിടെ നീത മനസ്സിനായി വിഷയചിന്തകളൊന്നും ഇല്ലാതെ സദാ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള യോഗത്തെ അഭ്യസിച്ചു കഴിഞ്ഞാൽ അവനിൽ സംഭവിക്കുന്നതാണ് തീവ്ര സംവേഗം ആസന്ന. അങ്ങനെയുള്ളവർക്ക് ഫലം ആസന്നമായിരിക്കും. അവിടെയും ചില ചിന്തിക്കും ഇത് ഏതിനും നമുക്ക് ചോദ്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് തന്നെ അനേക ജന്മങ്ങൾ വേണ്ടി വരുമല്ലോ. അങ്ങനെ അഭ്യസിക്കുന്നവർക്ക് തന്നെ ഈ അനേക ജന്മങ്ങളെന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളൊരു ജന്മത്തിലിരുന്നു കൊണ്ട് ഈ ശരീര ഉത്പത്തിക്ക് മുമ്പുള്ള അനേക ജന്മങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ശരിക്കും ഇവിടെ യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗിയുടെ അനേക ജന്മം എന്ന് പറയുന്നത് വർത്തമാന ജന്മത്തിൽ തന്നെ, ഈ ജീവിതത്തിൽ തന്നെ. ഒരു യോഗി സംബന്ധിച്ചിടത്തോളം ഈ ജന്മത്തിൽ തന്നെ അയാൾ അനേക തവണ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. പുനർജന്മം എന്ന് പറയുന്നത് അയാളിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ യോഗത്തിന്റെ പുരോഗതിയാണ് അയാളുടെ ഓരോ ജന്മവും. പൂർവ്വജന്മാർജിതമായ വാസനകളും സംസ്കാരത്തോടും കൂടി എന്താണ് ഈ വർത്തമാന ജന്മത്തിൽ തന്നെ യോഗി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. യോഗഭ്രഷ്ടത അത് ഈ ജന്മത്തിൽ തന്നെ സംഭവിക്കുന്നു. മറ്റേതെങ്കിലും ഒരു ശരീരത്തിൽ സംഭവിച്ച യോഗഭ്രഷ്ടത ഈ ജന്മത്തിൽ തന്നെ അനേക ജന്മങ്ങൾ അനന്ത ജന്മങ്ങൾ ഒരു യോഗി അനുഭവിക്കുന്നു. അപ്പോ ജനന മരണങ്ങളും ഭ്രഷ്ടും യോഗാരൂഢത്വവും ഇവിടെ പറയുന്ന യോഗാരൂഢത്വവും ഇതെല്ലാം ചിത്തത്തിൽ സംഭവിക്കുന്നു എന്ന് ചൊല്ലുന്നു. അപ്പൊ ചിത്തത്തിന്റെ ജനന മരണങ്ങളെ കുറിച്ചാണ് ഈ ഭൗതിക ശാസ്ത്രം തന്നെ പറയുന്നത്. എന്താണ് നമ്മുടെ ശരീരം പ്രതിക്ഷണം ജനിച്ചു മരിച്ചു നിലനിൽക്കുന്നു എന്നാണ്, ക്ഷണപരിവർത്തിയാണെന്നാണ്. യോഗശാസ്ത്രം ചിത്തത്തെ കുറിച്ച് പറയുന്നു, അത് ക്ഷണപരിവർത്തിയാണ്. ഒരു യോഗിക്ക് ഈ ജന്മത്തിൽ തന്നെ അനേക ജന്മങ്ങളുടെ ജീവിതവും മരണവും അനുഭവിക്കാൻ കഴിയുന്നു, സ്വാനുഭവത്തിൽ വരും. അതിനുവേണ്ടിയിട്ട് പിന്നീട് ഈ ശരീരം നശിച്ച് വേറൊരു ശരീരത്തെ ഇതേപോലുള്ള വേറൊരു ശരീരത്തെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ ശരീരത്തിലിരുന്നുകൊണ്ട് തന്നെ അനേക ജന്മങ്ങളുടെ ജീവൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതങ്ങനെ സാധിക്കും നമ്മുടെ കാലബോധമനുസരിച്ച്. ഇന്ന വർഷം ജനിച്ചു, ഇത്ര വർഷം ജീവിച്ചു, ഇത്ര വർഷം മരിച്ചു, ആ കാലബോധത്തിലുള്ള യോഗി ചിന്തിക്കുന്നു. കാരണം പ്രതിക്ഷണം എന്ന് പറയുന്നത് സാധാരണ ബോധമനുസരിച്ച് അത് നമ്മൾ അളന്നു കുറിക്കുന്നതാണ്. ഘടികാരത്തിന്റെ സൂചിയിൽ അളന്നു കുറിക്കുന്ന യോഗിയുടെ ഘടികാരം എന്ന് പറയുന്നത് യോഗിയുടെ മനസ്സ് തന്നെ. അതിന് നമ്മൾ ദേവവർഷം എന്നൊക്കെ പറയുന്നു. അപ്പൊ കാലത്തെ ചുരുക്കാനും കാലത്തെ വികസിപ്പിക്കാനും ഒരു യുഗത്തെ ക്ഷണമാക്കാനും ഒരു ക്ഷണത്തെ യുഗമാക്കാനും പര്യാപ്തമാണ് യോഗിയുടെ മനസ്സ്. അപ്പൊ യോഗിയുടെ മനസ്സിൽ കൽപ്പങ്ങളും യുഗങ്ങളും എല്ലാം ക്ഷണത്തിൽ തന്നെ പരിണമിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന തരത്തിലുള്ള ജന്മങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഈ ശരീരത്തിൽ തന്നെ അനേക കൽപ്പങ്ങളും യുഗങ്ങളും ദേവവർഷവും മനുഷ്യവർഷവും എല്ലാം കടന്നു പോകുന്നു. അങ്ങനെ യോഗി ഈ പറയുന്ന നിയതമാനസനായി ഇതെല്ലാം ജാഗ്രതയിൽ ഈ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ജീവന്റെ കൽപ്പനകളാണ്, ജീവന്റെ അനുഭവങ്ങളാണ്. കൽപ്പന എന്ന് പറയുന്നത് അസത്യമാണെന്ന് തോന്നുന്നു. ജീവന്റെ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിലാണ് കാലം ക്ഷണമായും യുഗമായും കൽപ്പമായും എല്ലാം നിൽക്കുന്നത്. അപ്പോ ചിത്തഭൂമിയിൽ ആരൂഢനായിരിക്കുന്ന ഒരു യോഗി സംബന്ധിച്ചിടത്തോളം ഈ ക്ഷണവും അനന്തതയും കാലത്തിന്റെ ഒരുപോലെ തന്നെ കാണാൻ കഴിയുന്നു. ചിത്തഭൂമി എന്ന് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ട്? സാധാരണ ജീവന്മാർ നിൽക്കുന്നത് സ്ഥൂലമായ ഈ ശരീരത്തിന്റെ ഭൂമികയിലാണ്. യോഗി അങ്ങനെയല്ല, സ്ഥൂലമായ ശരീരത്തിന്റെ തലം വിട്ട് ചിത്തഭൂമികയിലാണ് നിൽക്കുന്നത്. ഭൂമികാജയം എന്ന് യോഗശാസ്ത്രത്തിൽ പറയും. അപ്പൊ ഈ സ്ഥൂലമായ ശരീരത്തിന്റെ ഈ ഭൂമികയെ അതിക്രമിച്ച ഒരു യോഗി ചിത്തത്തിന്റെ തലത്തിൽ നിൽക്കുന്നു. അവിടെയാണ് ഈ സദാ എന്ന് പറയുന്ന നിയത മാനസനായിരിക്കുന്നത്. അങ്ങനെ യോഗി തന്റെ ധ്യാനാരോഹണം എന്ന് പറയും യോഗശാസ്ത്രത്തിൽ. എന്നുവെച്ചാൽ ഓരോ പടി പടിപടിയായി മുന്നോട്ട് മുന്നോട്ട് പോവുക, നമ്മളൊരു പടി കയറി മുന്നോട്ട് പോകുന്നു. ആ ധ്യാനാരോഹണത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് യോഗിയുടെ മാർഗം. അങ്ങനെ പോകുന്നവൻ ശാന്തി നിർവാണപരമാ, അങ്ങനെയുള്ള ശാന്തിയെ പ്രാപിച്ചുകൊണ്ട് പോകുന്നു. എപ്പോഴും ചിത്തത്തിന്റെ വശം അത് ശാന്തി കൊടുക്കുന്നു. ചിത്തത്തിന്റെ വിക്ഷോഭം അത് അശാന്തി ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, വിഷയസ്പർശിയായിരിക്കുന്ന മനസ്സ് അത് വിക്ഷുബ്ധമായിരിക്കുമ്പോഴും. ഇതിന്റെ വ്യാഖ്യാനത്തിന് രാമാനുജാചാര്യർ പറയും, മനസ്സ് ഈശ്വരസ്പർശിയാകും. മനസ്സിന് അങ്ങനെ ഒരു അനുഭവം വരും. വിഷയസ്പർശിയായിരിക്കുന്ന മനസ്സിന് സാധ്യമല്ല, പക്ഷെ മനസ്സ് ഈശ്വരസ്പർശിയാകുന്ന ഒരവസ്ഥ വരും. അപ്പൊ ആ ഒരവസ്ഥയിൽ മനസ്സ് ശാന്തമാകുന്നു. എന്തുകൊണ്ട്? ഈശ്വരന്റെ ദിവ്യമായ ആ സ്വരൂപം തന്നെ ശാന്തമാണ്. അപ്പൊ ആ ശാന്തിയെ മനസ്സിങ്ങോട്ട് ആവാഹിച്ചെടുക്കുന്നു. അത് ഓരോ ആചാര്യന്മാർ അവരവരുടെ സംസ്കാരം അനുസരിച്ച് അങ്ങനെ വിവരിക്കും. മധുസു അനുസരിച്ച് എങ്ങനെയാണ്? അഗ്നി അനലൻ, അത് ജ്വലിച്ചമരുന്നത് പോലെയാണ്. അത് അദ്വൈതത്തിന്റെ വ്യാഖ്യാനം. രണ്ടിനെയും താല്പര്യം ഒന്ന്, ചിത്തം അഗ്നി എങ്ങനെയാണോ ജ്വലിച്ച് ജ്വലിച്ച് ജ്വലിച്ച് അത് അണയുന്നത്, അത് അണയുന്നതിനനുസരിച്ച് അതിന്റെ ജ്വാലകൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. അതുപോലെ ഈ ചിത്തത്തിന്റെ ജ്വാലകൾ അത് വശമിച്ച് വശമിച്ച് അത് ശാന്തി പ്രാപിക്കും. ആ ചിത്തം ഉപശമിച്ചു കഴിഞ്ഞാൽ അഗ്നി അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നില്ല എവിടേക്ക് പോകുന്നു. അഗ്നി അണയുമ്പോൾ എവിടേക്കാ പോകുന്നു? പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്രയും സ്ഥൂലമായി ദാഹശക്തിയോടുകൂടിയിരിക്കുന്ന ഒരു വസ്തു എവിടേക്ക് വിലയിച്ചു പോകുന്നു? അപ്പൊ അത് ഏതൊരു ഉറവിടത്തിൽ നിന്നാണോ പ്രകടമാകുന്ന ആ ഉറവിടത്തിലേക്ക് വിലയിച്ചു പോകും. ആ ഉറവിടം അരൂപമാണ്, അതുകൊണ്ട് ആ ഉറവിടത്തിന്റെ ദർശനം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ചിത്തം എവിടെ നിന്നാണോ സ്പന്ദിക്കുന്നത്, ആ സ്പന്ദിക്കുന്ന ഉറവിടം അത് രൂപരഹിതമാണ്, സ്പന്ദനരഹിതമാണ്. അതുകൊണ്ട് ആ ചിത്തത്തിന്റെ അസ്പന്ദതയിൽ പിന്നെ ചിത്തത്തെ കാണാൻ കഴിയുന്നു. ആ ചിതാകാശം തന്നെയാണ് ചിത്തമായി സ്പന്ദിച്ചത്. അതിനെ തന്നെയാണ് നമ്മൾ രൂപങ്ങളെല്ലാം കൽപ്പിച്ച് ധ്യാനിക്കുന്നത്. ഒന്ന് തന്നെ അരൂപമായ ഒന്നിനാണ് രൂപം കൽപ്പിച്ചത്. നമ്മളെ പുരാണങ്ങളിലും ഭാഗവതത്തിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയത്തില്ല. എവിടെയാണോ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് അവിടെ തന്നെ അതിനോട് ചേർന്ന് തന്നെ പറയും അതിന്റെ അരൂപത്തെക്കുറിച്ച്. അപ്പൊ ഈ ചിത്തമാണ് അതിന്റെ രൂപാവസ്ഥ. ആ ചിത്തത്തിലാണ് ഈശ്വരന്റെ നമ്മൾ ഈ രൂപങ്ങളെല്ലാം വെച്ച് കെട്ടുന്നു. കൊമ്പും തലയും വാലും എല്ലാം വെച്ച് കെട്ടുന്നു ഈശ്വരൻ. അത് ആ ചിത്തത്തിലാണ്, അതതിന്റെ അരൂപമായ അവസ്ഥയിലേക്ക് പ്രാപിക്കുന്നു. അതിനോട് ഏകീഭവിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതിനാണ് ശരിക്കും മൗനമെന്ന് പറയുന്നത്, നിശബ്ദത. മൗനം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന നിശബ്ദതയാണ്, ശബ്ദമില്ലാതിരിക്കുന്ന അവസ്ഥ. ശബ്ദമില്ലാതിരുന്നിട്ടും ഉള്ള മൗനമല്ല ഇവിടെ അധ്യാത്മത്തിൽ പറയുന്ന മൗനം. അധ്യാത്മത്തിൽ പറയുന്ന മൗനം എന്ന് പറയുന്നത് എന്താണ്? ആ ചിത്ത വിശ്രാന്തിയാണ്. ശബ്ദമില്ലെങ്കിലും നമ്മുടെ മനസ്സ് കാണും. ഗുഹയ്ക്കകത്ത് അടച്ചിരുന്നു കഴിഞ്ഞാൽ, സൗണ്ട് പ്രൂഫ് ആക്കി കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാതിരിക്കാം. പക്ഷെ മനസ്സ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, മൗനം വരത്തില്ല. സംസാരിക്കാതിരുന്നാലും ശബ്ദം നമുക്ക് ഒഴിവാക്കാം, ഉച്ചരിക്കാതിരിക്കാം, പുറപ്പെടുവിക്കാതിരിക്കാം, പക്ഷെ മൗനം വരത്തില്ല. മൗനം എന്ന് പറയുന്നത് ചിത്തത്തിന്റെ വിശ്രാന്തി. എങ്ങനെ? ഇവിടെ ആചാര്യൻ പറഞ്ഞതുപോലെ ഈശ്വര സ്പർശം കൊണ്ട് മനസ്സിന് വരുന്ന ശാന്തി. അപ്പൊ വിഷയസ്പർശം കൊണ്ട് മനസ്സിന് വരുന്ന ഉദ്യോഗങ്ങൾക്ക് വിപരീതമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിന് വരുന്ന അലച്ച് അതിന് വിപരീതമാണ്. ഈശ്വര സ്പർശം കൊണ്ട് മനസ്സ് അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. അതെന്തുകൊണ്ട് സാധാരണ മനസ്സിന് അത് സംഭവിക്കുന്നില്ല? ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരൊറ്റ കാരണമേ പറയാമുള്ളൂ, മനസ്സിന്റെ ഇഷ്ടം. അതാണ്, നമുക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത ഒരാളിൽ നിന്ന് നമ്മൾ അകന്നിരിക്കാൻ ആഗ്രഹിക്കും. ഇഷ്ടമുള്ള ഒരാളിന് മറ്റെന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും ശരി, ആ ഇഷ്ടമുള്ള ആളിനോട് നമ്മൾ അടുത്തിരിക്കാൻ ആഗ്രഹിക്കും. ഇതാകരുകയും അടുക്കുകയും ചെയ്യുന്ന എന്താണ്? മനസ്സാണ്. ഈശ്വരഭിന്നമായ സർവകാര്യങ്ങളോടും നമ്മുടെ മനസ്സിന് ഇഷ്ടമാണ്. അതുകൊണ്ട് മനസ്സെപ്പോഴും അതിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശ്വരൻ മനസ്സിന് ഇഷ്ടമായി വരണം. നമ്മുടെ ധ്യാനത്തിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു സമാധാനം ഇതാണ്. എന്തുകൊണ്ട് ധ്യാനിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു? എന്തുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന രൂപം മനസ്സിൽ വരുന്നില്ല? അല്ല, ഒരേ ഒരു സമാധാനം എന്താണ്? മനസ്സിന് ഇഷ്ടമില്ല. മനസ്സിന് ഇഷ്ടം വരുന്നില്ല. മനസ്സിനിഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ കൊണ്ട് ധ്യാനിപ്പിക്കണ്ട, മനസ്സ് തനിയെ ധ്യാനിച്ചോളൂ. മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നത് മനസ്സിനോട് നമ്മൾ പറഞ്ഞിട്ടല്ല, നീ പോകുമെന്ന് പറഞ്ഞിട്ടില്ല, സ്വയം പോവുകയാണ്. മനസ്സ് കാമത്തെ ധ്യാനിക്കുന്നു, മനസ്സിനോട് പറഞ്ഞിട്ടില്ല, അതിനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല, തനിയെ ധ്യാനിക്കുന്നു, പോകുന്നു. അതിനിഷ്ടമാണ്, അതിന് മുഴുകുന്നത് മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിനോദമാണ്. അതുപോലെ മനസ്സിന് ഈശ്വരകാമന, മനസ്സിന്റെ ഇഷ്ടമായി വരണം തന്നെ. അങ്ങനെ വരുന്നവന് ധ്യാനിക്കുമ്പോൾ അവൻ ധ്യാനി അതിനെ പറയുന്നു ഇഷ്ടദേവത എന്ന് പറയുന്നു. ഇഷ്ടദേവത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് നമുക്കിഷ്ടപ്പെടുന്ന ദേവത എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ദേവതയുടെ രൂപത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ദേവതയുടെ ഭാവങ്ങളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടദേവതയാകുന്നു. ചിലർക്ക് പെൺദൈവത്തിന് ഇഷ്ടം, ചിലർക്ക് ആൺദൈവത്തിന് ഇഷ്ടം, ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളാണ്. ഇവിടെ പെൺദൈവവും ആൺദൈവവുമല്ല, മനസ്സിന് ഇഷ്ടം തോന്നുന്നതാണ്. മനസ്സിന്റെ ഇഷ്ടത്തെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? മനസ്സിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുന്നത് മനസ്സിന് ഇഷ്ടമുള്ളിടത്ത് മനസ്സ് തനിയെ പോകും. അപ്പോൾ മനസ്സ് തനിയെ പോകുന്ന മനസ്സിന്റെ ഇഷ്ടം, അതാണ് ഇഷ്ടദേവത. അത് തല്ലിപ്പഠിപ്പിച്ചാൽ മനസ്സിന് പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ ഉറങ്ങിപ്പോകുന്നത്? ഉറങ്ങുന്ന സമയത്ത് മനസ്സിന് ഇഷ്ടമുള്ള ഒരു വിഷയം കൊടുക്കട്ടെ, ഇവിടെ ഉണരുണ്ടോ? അപ്പൊ മനസ്സിന്റെ ഇഷ്ടമാണ് മുഖ്യം. അപ്പൊ ഈശ്വര സ്പർശം മനസ്സിന് ഇഷ്ടമായി വരണം. അത് ഏത് രൂപത്തിലും ആയിക്കൊള്ളട്ടെ, ആൺദൈവമോ പെൺദൈവമോ ആയിക്കൊള്ളട്ടെ, അതൊരു വിഷയമല്ല. മനസ്സിനാ ദൈവം ദേവത മനസ്സിനിഷ്ടമായി വരണം. ഇഷ്ടമായി വരുമ്പോൾ മനസ്സ് തനിയെ അങ്ങോട്ട് പോകും. മനസ്സ് തനിയെ പോയി തുടങ്ങുമ്പോഴേ ധ്യാനമാകത്തുള്ളൂ. അതുവരെ നടക്കുന്നതിന് സർക്കസായിരിക്കും. ശരീരത്തിന്റെ മെയ്വഴക്കം കൊണ്ട് വളരെ ആയാസകരമായി ചെയ്യുന്ന സർക്കസ്, അത് കണ്ടിരിക്കുന്നവർക്ക് സുഖമാണ്, ചെയ്യുന്നവന് കഷ്ടമാണ്. ഇതങ്ങനെയല്ല, മനസ്സിഷ്ടമായി. യോഗ ഭാഷയിൽ പറയുന്നതാണ് പ്രവണം, മനസ്സിന്റെ പ്രവണം എന്ന ശബ്ദം ഉപയോഗിക്കുന്നു. എന്നുവെച്ചാൽ മനസ്സിന്റെ അതൊരു ഒഴുക്കാണ്. മനസ്സിന് അവളം ചോദിക്കും, മനസ്സെങ്ങനെ ഇതിനെ ഇഷ്ടപ്പെടും? ആ മനസ്സ് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളെ കുറിച്ചുകൂടെ പറയുന്നത്. ആദ്യം അതിന് ശരീരത്തെ, കരണങ്ങളെയെല്ലാം അതിന് സജ്ജമാക്കുക, അതിനഭിമുഖമാക്കുക, അതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണകൾ മനസ്സിന് കൊടുക്കുക, മനസ്സിനതിന് സന്നദ്ധമാക്കുക, മനസ്സ് അതിനെ ഇഷ്ടപ്പെട്ട് സമീപിക്കാൻ ആരംഭിക്കുക. അപ്പോൾ ഇഷ്ടദേവത മനസ്സിന് പിടികിട്ടു. ഈ ഇഷ്ടദേവത എവിടെ ഇരിക്കുന്ന? മനസ്സിൽ തന്നെ. ദുഷ്ടദേവതകളും ഇരിക്കുന്ന മനസ്സിൽ തന്നെ. ഇപ്പൊ മനസ്സ് ദുഷ്ടദേവതകളിൽ ആണ് മനസ്സിനിഷ്ടം, അതുകൊണ്ട് മനസ്സ് അതിന്റെ പുറകെ പോകുന്നു. അവിടെ നിന്ന് ഇഷ്ടദേവതയിലേക്ക് മനസ്സ് തിരിയണം. ശുഭേച്ഛ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ മനസ്സ് തിരിയണം. അങ്ങനെ തിരിയുമ്പോ ഇവിടെ ആചാര്യൻ പറയുന്നത് എന്താണ്? മനസ്സിന് ഒരു ഈശ്വര സ്പർശം ഉണ്ടാവുന്നു. ഈശ്വരന്റെ ഒരു സാന്നിധ്യത്തെ, ദിവ്യമായ സാന്നിധ്യത്തെ, അലൗകികമായ സാന്നിധ്യത്തെ മനസ്സിൽ തന്നെ മനസ്സറിയുന്നു. അതാണ് നിയത മാനസത്വം എന്ന് പറയുന്നത്. അതിന്റെ വളരെ മനോഹരമായൊരു വ്യാഖ്യാനമാണ്. മനസ്സ് അതിലേക്ക് പോകുന്നു. അപ്പൊ ഈശ്വരന്റെ ഒരു മനോഹാരിതയുണ്ട്, അതിലേക്ക് മനസ്സ് മയങ്ങുന്ന ഒരവസ്ഥ. അതാണ് ഇഷ്ടദേവതാധ്യാനം എന്ന് പറയുന്നത്. പിന്നെ മനസ്സ് അതിനെ തുടർന്ന് തന്നെ പോകുന്നു. അതിന്റെ ശാസ്ത്രീയമായൊരു വിവേചനമാണ് രാമാനുജാചാര്യ ചെറിയ ഒന്ന് രണ്ട് വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോകുന്നു മനസ്സ് നിയത മാനസനായി. നിയതം സംയതം മാനസം മനോയസ്യ സ്വയം നിയത മാനസ അവൻ ശാന്തിം ഉപരതിം. ഉപരതി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ ഒതുക്കമാണ് ഉപരതി എന്ന് പറയുന്നത്. മനസ്സ് സ്വസ്ഥാനത്തിലേക്ക് അമരുന്നതിനാണ്. മനസ്സ് തന്റെ സ്ഥാനത്ത് നിന്ന് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആണ് മനസ്സിന് കുരങ്ങനോട് ഉപമിക്കുന്നു. ശാഖാചംക്രമണം ചെയ്തുകൊണ്ടിരിക്കും. കുരങ്ങന്റെ സ്വഭാവമാണ്. വൃക്ഷത്തിൽ കയറി അതിന് ഒരിടത്തിരിക്കാൻ ഒക്കത്തില്ല. സദാതസ്വാമി ശാഖാചംക്രമണം നടത്തിക്കൊണ്ടിരിക്കും. ഇടത്തു നിന്ന് ഒരിടത്തേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. ഇവിടെ നിയത മനസ്സങ്ങനെയല്ല. അത് പുറപ്പെട്ടിടത്ത് തന്നെ തിരിച്ച് യാത്രയാകും. അഗ്നിയുടെ ഉപശമം പോലെ, അല്ലെങ്കിൽ വായുവിന്റെ ആകാശത്തുള്ള ലയനം പോലെ ആ അവസ്ഥയാണ് പറയുന്നത്. ശനി ശനി മൃദുവ എന്ന് പറയുന്നത്. അതായത് വേഗത എന്ന് പറയുന്നത് നമ്മുടെ സഹജമാണ്. അതിന് വിപരീതമായ കാര്യത്തിലാണ് നമുക്ക് ബലപ്രയോഗം വേണ്ടി വരുന്നത്, യത്നം വേണ്ടി വരുന്നത്. വേഗതയ്ക്കല്ല, വിപരീത ദിശയ്ക്ക്. മനസ്സ് വളരെ തീവ്രമായി വേഗമായി സദാ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് നമ്മുടെ പ്രയത്നം ആവശ്യമുണ്ട്. പിന്നെ തിരിച്ചുവിടുന്നതിന് അവിടെ പ്രയത്നം ആവശ്യമുണ്ട്. പക്ഷെ മനസ്സിന് ഇഷ്ടം വരുന്ന വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചുവിടാൻ പറ്റും. അപ്പോൾ അതിന് മനസ്സിന്റെ ഇഷ്ടത്തെ കണ്ടെത്തുക, ഇഷ്ടദേവതയെ കണ്ടെത്തുക. ചിലർക്കതല്ല, ദേവതയുടെ ഒന്നും ആവശ്യമില്ല. എന്താണോ ഈശ്വരൻ എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ മനസ്സ് ദൈവമായ ഏതൊരു തരത്തിലേക്ക് എത്തും. മനസ്സിന് അങ്ങനെ ഒരു ഭാവന ഉണ്ടാകും സഹജമായിട്ട്. അത് ഭാഗ്യവാന്മാർ, സുകൃതികൾ. അല്ലാത്തവർക്ക് ഇവിടെ യോഗിയെ സംബന്ധിച്ച് പറയുന്നത് പോലെ ഈ ജന്മത്തിൽ തന്നെ പല ജന്മങ്ങളെ കണ്ട് അനുഭവിച്ച് യോഗിയായി യോഗഭ്രഷ്ടനായി അയാള് മുന്നോട്ട് തന്നെ പോകും. അയാളുടെ ചിത്തത്തിന് വിനയം സംഭവിക്കുന്നു. ചിത്തവിനയം സംഭവിക്കുന്നിടത്ത് ചിലർ ചോദിക്കും, ചിത്തവിനയമാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ജ്ഞാനമിവിടെ? ചിത്തം പോയി. ചിത്തത്തിന് വിനയം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം എവിടെയാണ് എന്ന് ചോദിക്കും. നേരത്തെ പറഞ്ഞല്ലോ ഈശ്വര സ്പർശം എന്ന് പറഞ്ഞു മനസ്സിന്റെ ഒരവസ്ഥ. ആ സ്പർശത്തിലൂടെയാണ് അത് വിനയിക്കുന്നത്. അപ്പൊ ആ സ്പർശമാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആ സ്പർശം കൊണ്ടെന്ന് വരുന്നു, ദദാമി ബുദ്ധിയോഗം തം, അവന് ഞാൻ ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു. അങ്ങനെ ഈശ്വരസ്പർശിയായ ഒരു ചിത്തത്തിന് ഈശ്വരൻ തന്നെ ആ ബോധത്തെ കൊടുക്കുന്നു, പകരുന്നു. അതാണ് വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതിന് യോഗത്തിൽ പറയും ചിത്ത സംക്രമണം എന്ന് പറയും. ചിത്തത്തിന് സംക്രമണം സംഭവിക്കുന്നു. അതായത് വിഷയവാസന ബദ്ധമായിരിക്കുന്ന ചിത്തം ത്തിൽ സദാസമയവും വിഷയസംക്രമണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ചിത്തം ഈശ്വരസ്പർശിയായി വരുമ്പോൾ അവിടെ ചിത്ത സംക്രമണം സംഭവിക്കുന്നു. അതാണ് ഞാൻ. ചിത്തത്തിന്റെ ആ ഭാവത്തിന് മാറ്റം വരുന്നു. സാത്വികമായി തീരുന്ന ചിത്തം അവിടെ സത്വാ സഞ്ജായത ജ്ഞാനം വേറെ ഭാഗത്ത് ജ്ഞാനം പ്രകാശിക്കുന്നു. ആ ജ്ഞാനപ്രകാശത്തോടുകൂടി എങ്ങനെ അണയാൻ പോകുന്ന ഒന്ന് ആളിക്കത്വം എന്ന് പറയുന്നു. അതുപോലെ ആ പ്രകാശത്തോടുകൂടി ചിത്തം ഉപശമിക്കുന്നു, ചിത്തവിശ്രാന്തി സംഭവിക്കുന്നു. അതാണ് ധ്യാനത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ അയാൾക്ക് ആത്മനിർവൃതനായിരിക്കാൻ കഴിയുന്നു. അതിലൂടെ പറയുന്ന എന്താണ്? ഉപരതി നിർവാണപരമാം. നിർവാണം, നിർവൃതി, അത് ചിത്തത്തിന് സംഭവിക്കുന്നതാണ്. മോക്ഷ സാധാരണ പറഞ്ഞു വരുന്ന പേരാണ് അതിന്. മോക്ഷ തത്പരമാനിഷ്ഠ യസ്യാഹ ശാന്തേഹി. ആ ശാന്തി, ആ ജീവശാന്തി, ആത്മശാന്തിയുടെ പരമമായ അവസ്ഥ സന്നിർവാണപരമ അവിടെ എത്തിച്ചേരുന്നു. താം നിർവാണപരമാം പറയുന്നു. മത് സംസ്ഥാം മതധീനാം അധികച്ചതി പ്രാപ്നോതി. വീണ്ടും അവിടെ ഈശ്വരന്റെ ആ വ്യക്തിഭാവത്തെ കുറിച്ച് പറയുന്നു. ജീവനെ സംബന്ധിച്ചിടത്തോളം ജീവഭാവത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും ആ ഈശ്വരന്റെ വ്യക്തിഭാവത്തെ അംഗീകരിച്ചേ പറ്റൂ. പറയുന്നു ഇതെല്ലാം എങ്ങനെ പറയുന്നു? മതാധീനം, ഈശ്വരാധീനമാണ്. നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറില്ലേ ദൈവാധീനം? ഏതിനൊരു ദൈവാധീനം വേണമെന്ന് പറയും. അത് തന്നെ ഇവിടെ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. മത് സംസ്ഥ മതാധീന. അതായത് മനസ്സ് ഈശ്വരാധീനമായി തീരുന്ന ഒരവസ്ഥ. എന്തുകൊണ്ട് അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നു? മനസ്സ് വിഷയാധീനമാണിപ്പോ. വിഷയാധീനമായിരിക്കുന്ന മനസ്സ് ഈശ്വരനോടുള്ള ഇഷ്ടം കൊണ്ട് ഈശ്വരനിലേക്ക് സഞ്ചരിച്ച് അത് ഈശ്വരനധീനമായി പോകുന്നു. ഈശ്വരനധീനമായി കഴിഞ്ഞാൽ പിന്നെ ചിത്തമില്ല. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷം പറയുന്നത്. മനസ്സ് തന്നെയാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത്. അപ്പോൾ വിഷയാധീനമായിരിക്കുന്ന ഈ മനസ്സ് എല്ലാ കോലാഹലങ്ങളും ഉണ്ടാക്കുന്നു. ജന്മത്തെ സംസാരത്തെയൊക്കെ ഉണ്ടാക്കുന്നു. ഈ മനസ്സ് ഈശ്വരാധീനമായി തീരുമ്പോൾ ഇവിടെ പറയുന്നു പരമാം ശാന്തി. അതെങ്ങനെ? അഗ്നിയിലേക്ക് പോകുന്ന അഗ്നിയുടെ നേരെ പറക്കുന്ന ഒരു ശലഭ. അത് അഗ്നി പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. അതുപോലെ ചിത്തശലഭം, ചിത്രശലഭമല്ല, അത് ഈ പറയുന്ന ഈശ്വര സാന്നിധ്യത്തിലേക്ക് അത് പറക്കുകയാണ്. ആ ചിത്തശലഭം ഐശ്വര തേജസ്സിന് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അതിനവിടെ ഇല്ല, ഈശ്വരാധീനമായി പോകും. പിന്നെ അതിന് സ്വതന്ത്രമായി എന്തിനാ വെച്ചാൽ ജീവന് പിടിച്ചു നിർത്താൻ, ജീവനെ ഈ സംസാരത്തിൽ ബന്ധിപ്പിക്കാൻ പിന്നെ അതിന് ശേഷിയില്ല. ജീവൻ ചിത്തവിമുക്തനായി തീർന്നാണ്. ജീവന്റെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടമാണ് ഈ, ഒരു വിനോദോപാധിയാണ് ഈ ചിത്തം. ഇതുകൊണ്ടാണ് ഇവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ആ അഗ്നിയിലേക്ക് പതിച്ചു കഴിഞ്ഞു. അതിന്റെ പേരുതി പറയുന്നത് ഞാൻ അഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതി, മറ്റൊരു പരിഭാഷയാണ് അതിന്റെ. ഐശ്വരസ്പർശിയായി തീർന്നു കഴിഞ്ഞാൽ, അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് തത് അധീനമാകുക എന്ന് പറയുന്നത്. അവിടെ നിർവാണപരമാണ്, നിർവാണനിഷ്ഠയിലേക്ക് ജീവന് സ്ഥിരപ്പെടുത്തുന്ന ശാന്തി. അതാണ് ചിത്തത്തിന്റെ മൗനം എന്ന് പറയുന്നത്. ശബ്ദം കേൾക്കാതിരിക്കുകയോ ശബ്ദം പറയാതിരിക്കുകയോ അല്ല. ശബ്ദം കേൾക്കാതിരുന്നാലും ശബ്ദം പറയാതിരുന്നാലും ശബ്ദത്തെ ചിന്തിക്കും. അപ്പോൾ അവിടെ ചിത്തത്തിൽ മൗനം വരത്തില്ല. അപ്പം മനസ്സിനെ വളരെ മൃദുവായി, മനസ്സിനിഷ്ടപ്പെടുന്ന ഏത് ഭാവനയാണോ, അത് ഇഷ്ടദേവതാ ഭാവനയാകാം, ഗുരുവിന്റെ ഭാവനയാകാം, പരമേശ്വര ഭാവനയാകാം, ഏതായാലും അത് അഹന്താധ്യാനമായിരിക്കരുത്. അതൊഴികെ ഏതായാലും ഭൂതാത്വവും ദിവ്യവും അലൗകികവുമായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈശ്വര ഭാവനയെ തന്നെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഭാവനയിലേക്ക് മനസ്സിനെ ആദ്യം ശീലിപ്പിച്ച് ക്രമേണ അത് മനസ്സിന്റെ ഇഷ്ടമാക്കി, ആ ഇഷ്ടത്തിലേക്ക് മനസ്സിന് സാവധാനം, വളരെ മൃദുവായി സാവധാനം പോകാൻ അനുവദിച്ച് മനസ്സ് ഭാവന ചെയ്ത ആ ദിവ്യമായ ഭാവനയിലേക്ക് മനസ്സ് വളരെ മന്ദമായി ഏകീഭവിച്ച് ആ ദിവ്യമായ സാന്നിധ്യത്തിൽ മനസ്സ് വിലയിച്ച് സ്വയം ഇല്ലാതായി ആ ശാന്തിയെ സ്വയം അനുഭവിച്ച് ആത്മവിസ്മൃതനായിരിക്കുക, അതാണ് ധ്യാനം, ധ്യാനത്തിന്റെ ഒരു മാർഗം. ഇത് വളരെ ലളിതമായ ഒരു രീതിയാണ്. ധ്യാനത്തിന് വേണ്ടി സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കസുകളെല്ലാം ഒഴിവാക്കിയാൽ ഇത് ലളിതമാണ്. അവിടെ ഈശ്വരാധീനമായി തീരുന്നു മനസ്സ്. മത്സംസ്ഥാം അധികച്ചതി പ്രാപ്നോതി എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. യുജ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മത്സംസ്ഥാം അധികച്ഛതി.